ഞാന് ഗുരുവിടെ ജാതി പ്രാണികളിലെല്ലാം അങ്ങനെ നമ്മൾ ചിലപ്പം പല ജാതിയുണ്ടെന്ന് പറയും. അത് നമ്മൾ ചിലപ്പം പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയും മാവിൽ പല ജാതിയുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയുന്നു. അന്നെ എല്ലാം എന്ത് ചെയ്ത് അതിൽ നിന്നൊക്കെ ഹൈബ്രിഡുകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അതിൽ നിന്ന് വീണ്ടും മാങ്ങയുണ്ടാവും, വീണ്ടും അതിൽ നിന്ന് മാങ്ങയുണ്ടാവും. അതുകൊണ്ട് പല ജാതിയല്ല, ഒരു ജാതിയല്ല. പക്ഷെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുമ്പോൾ പല ജാതി എന്ന് പറയുന്നത് കൊണ്ട് പല ജാതി ആകത്തില്ല. സ്പീഷീസ് ആണെങ്കിൽ അത് ഒരു ജാതിയാണ്. ഇണ ചേർന്ന് സന്താന പരമ്പര ഉണ്ടാക്കും. അതേതിലായാലും പ്രാണിയിലായാലും ഏതിലായാലും ഇവിടെ പ്രധാനമായും പറയുന്നത് മനുഷ്യരെ കുറിച്ചാണ്. പ്രാണികളിലും അങ്ങനെയെല്ലാം പിന്നെ ഏത് നിയമങ്ങൾക്കും ചിലയിടത്തൊക്കെ മാറ്റങ്ങൾ വരും. അതൊന്നും ഒരു നിയമങ്ങളും പൂർണ്ണമല്ല. എന്തായാലും മനുഷ്യനിത് പൂർണ്ണമായി യോജിക്കും. മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നൊരു വർഗമേ ഉള്ളൂ മനുഷ്യവർഗം, ബാക്കിയെല്ലാം നശിച്ചുപോയി. ഒരു വർഗം എന്ന് പറയുന്നത് അതിന് സന്താന പരമ്പര ഉണ്ടാകുന്ന അതുകൊണ്ട് ഒരു ജാതിയാണ് എന്ന് പറയുമ്പോൾ അത് വളരെ ശാസ്ത്രീയമാണ്, ഗ്രന്ഥപരമല്ല. പഴയ ഗ്രന്ഥങ്ങളിലുണ്ട്, അതുകൊണ്ട് പറയുന്നത്. പഴയ ഗ്രന്ഥങ്ങളിലും ഉണ്ട്, ബുദ്ധനും മറ്റും പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജാതിയും ജാതി എന്ന് പറയുന്നത് ഗുരു തന്നെ പറയുന്നുണ്ട്. ജാതി എന്ന് പറയുന്നത് ഇതുണ്ടാക്കിയവർ, അത് അവർക്ക് ഗുണമുള്ളതുകൊണ്ട് കുറച്ചു പേര് അത് ഉണ്ടാക്കിയതാണെന്നാണ് ഗുരു പറയുന്നത്. ഉണ്ടാക്കിയവർക്ക് അത് ജാതിയും തൊഴിലിനെയും കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ജാതിക്കനുസരിച്ച് പരമ്പരാഗതമായ തൊഴിൽ ചെയ്യണം. അത് ഗാന്ധിജിയുടെ ജാതി വർണ്ണം ഇതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഗുരു പറയുന്നു. ഗാന്ധിജി പറയുന്നത് വർണ്ണം വേറെ ജാതി വേറെ എന്ന്. വർണ്ണ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി ജന്മം കൊണ്ടാണ്. ജാതി ശരിയല്ല, വർണ്ണം ശരിയാണെന്നാണ് ഗാന്ധിയുടെ അഭിപ്രായം. അപ്പോ വർണ്ണം കൊണ്ട് എന്താ, വർണ്ണം എങ്ങനെ തീരുമാനിക്കും? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്. അപ്പോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഗുണകർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്താ തീരുമാനിക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ജാതിയെ തീരുമാനിക്കാൻ പറ്റും? ഒരിക്കലും കഴിയത്തില്ല. ഇങ്ങനെ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കഴിയില്ല, കാരണം ജാതി ജന്മനമുള്ളതാണ്. അതിനെ ഗുണകർമ്മങ്ങളുണ്ട് ഇങ്ങനെ സ്വീകരിക്കുമെന്നുള്ള ജന്മനമുള്ളതിനെ ഗുണകർമ്മങ്ങൾ അനുസരിച്ച് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നല്ല ഗുണമുള്ള, നല്ല പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ ഇതേ പറയാൻ പറ്റും. അത് പറയാം, അത് എപ്പോഴും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ മോശം പ്രവൃത്തി ചെയ്ത് അതും അപ്പൊ പറയേണ്ടി വരും. മോശം പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ എന്താ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണമെന്ന് പറഞ്ഞാൽ എന്താ വർണ്ണം? അതിനുത്തരം പറയേണ്ടി വരും. ഈ വർണ്ണം എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. ജാതിയല്ല, അത് വർണ്ണമാണ് ബ്രാഹ്മണൻ. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വ്യക്തികളെയോ, ഇനി അങ്ങനെയുള്ള കുറേ വ്യക്തികൾ കൂടി ചേർന്നൊരു ഗ്രൂപ്പ്, എല്ലാ നിലവിലിരിക്കുന്ന ജാതികളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എടുത്ത് നല്ല ഗുണങ്ങളും നല്ല പ്രവൃത്തി ചെയ്യുന്ന കുറേ മനുഷ്യർ നല്ല പ്രവൃത്തികളും നല്ല ഗുണമുള്ള കുറെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരു ദോഷമൊന്നും അതിന് ദോഷമൊന്നുമില്ല. അങ്ങനെ കുറെ നല്ല പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യർ ലോകത്തുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ ഒരിക്കലും അസമത്വം ഉണ്ടാകത്തില്ല, ഉച്ചനീചത്വങ്ങളും ഉണ്ടാകത്തില്ല. അതുകൊണ്ടത് അത് ഗുരു പറയുന്നുണ്ട്. ഇവിടുത്തെ കൊല്ലത്ത് പട്ടത്താനത്ത് അച്യുതമേശ്വരിയുടെ പട്ടണം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇന്ന് കാണുന്ന ഈ ജാതി വ്യവസ്ഥയ്ക്ക് ഒരു അടിസ്ഥാനമില്ല, എന്നാൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യനെ അവിടെ ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ വിഭാഗങ്ങളുണ്ട്, ജാതി അല്ല ഈ പറയുന്ന. അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല പറയുന്ന കാര്യം. നല്ല പ്രവൃത്തിയും നല്ല സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ മനുഷ്യരെ തിരിക്കുന്നതിൽ ദോഷമില്ലെന്നാണ്, കാരണം അത് മനുഷ്യരുടെ ഇടയിൽ വരുന്നത്. നല്ല മനുഷ്യരെങ്ങനെയാണ് ദോഷം ചെയ്യുന്നത്? നല്ല മനുഷ്യർ മനുഷ്യരുടെ ഇടയിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകത്തില്ല. പശു ഒരു ജാതിയാണ്, പക്ഷെ പാല് തരുന്നതും പാല് തരാത്തതുമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ വിഭാഗങ്ങളെ കൽപ്പിക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്ന് ഇവർ പറയുന്നു. പക്ഷെ അതൊന്നും ജാതിയാകത്തില്ല. ജാതി ബ്രാഹ്മൺ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുന്ന ജാതി അതൊന്നും ആകത്തില്ല. അങ്ങനെയൊക്കെ മനുഷ്യരുണ്ടെന്ന് പറയും. അതാണ് ഗുരുവും അങ്ങനെ അത് സമ്മതിക്കുന്നു. പക്ഷെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണം നിശ്ചയിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രയാസം. അത് പ്രയാസം. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരും അത് വരുന്നില്ല. നല്ല ഗുണം അപ്പൊ ഇത് പിന്നെ ഇവരെല്ലാം മാറ്റിക്കളാം. ഞാൻ പറഞ്ഞ ഒരു സെന്റൻസ് എടുത്തുകളാം, പക്ഷെ അത് പലയിടത്തും കിടപ്പുണ്ടത്. അത് മനുഷ്യ സമൂഹത്തിൽ പലതരത്തിൽ ഇപ്പോ കറുത്ത ആൾക്കാരുണ്ട്, വെളുത്ത ആൾക്കാരുണ്ട്, പൊക്കമുള്ളവരുണ്ട്, പൊക്കം കുറഞ്ഞവരുണ്ട്, കഴിവ് കൂടിയവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്. അങ്ങനെ നിരവധി വിഭാഗങ്ങൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. അതിനെ അംഗീകരിക്കുന്നതിന് എന്താ പ്രയാസം? അതൊന്നും വർണ്ണം അല്ലെങ്കിൽ ജാതി അതുകൊണ്ടും തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇതാണ് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഗാന്ധിജിയുടെ അഭിപ്രായത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, തൊഴില് ആരോ സംഭാഷണങ്ങൾക്കും പറയുന്നു, തൊഴിൽ പാരമ്പര്യമായി ചെയ്യും, ചെയ്താൽ ഇപ്പൊ അച്ഛൻ ചെയ്യുന്ന തൊഴിൽ മകൻ ചെയ്തു കഴിഞ്ഞാൽ അച്ഛന്റെ അറിവ് മകന് പകർന്നു കിട്ടും. അങ്ങനെ വരുമ്പോൾ തൊഴിൽ മെച്ചപ്പെടും എന്നൊരു ഒരു അഭിപ്രായം പറഞ്ഞു ആരോ. അങ്ങനെ പറയുമ്പോൾ ഗുരു അതിന് നിഷേധിക്കുന്നു. അതങ്ങനെ പറയാൻ പറ്റും, പറയുന്നു ഇപ്പൊ അച്ഛൻ ചെയ്യുന്ന തൊഴിൽ മകന് ആ തൊഴിൽ താല്പര്യം ഉണ്ടാവണമെന്നില്ല, ചെയ്യാനുള്ള വാസന അവന് കാണത്തില്ല, അച്ഛൻ ചെയ്യുന്ന തൊഴിൽ ചെയ്യാനുള്ള കഴിവും കാണത്തില്ല. പക്ഷെ പാരമ്പര്യമായി തൊഴിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വാസനയും കഴിവും ഇല്ലാത്തവൻ ഒരു തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ ആ തൊഴിൽ നന്നാവത്തില്ല. അതിന് ഉദാഹരണം പറയുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇന്നുള്ള എന്താണ് ആശാരിമാർ മൂശാരിമാർ ഇവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരായി എന്ന് പറയും. അതിൻ്റെ ഒരു പോരായ്മയാണ്, നിർബന്ധിതമായ ഒരു തൊഴിൽ ചെയ്യേണ്ടി വരിക. അതാണ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ എന്താണ്, നമുക്കൊരു പെരുന്തച്ച ഉണ്ടായിരുന്നു, ഇന്നെന്താ അവരൊക്കെ ഇവിടെ പോയി. പഴയകാലത്ത് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരർത്ഥമില്ല. പാരമ്പര്യമായി തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് അഭിവൃദ്ധി തരുമെങ്കിൽ അതിനുശേഷം വീണ്ടും വീണ്ടും വീണ്ടും പെരുന്തച്ചന്മാരുണ്ടാവണം. എന്തുകൊണ്ടുണ്ടാവും? നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ പഴമയെക്കുറിച്ചാണ് പറയുന്നത്. പണ്ട് ഇങ്ങനെ കേമന്മാരുണ്ടായി. ഇപ്പോൾ പാരമ്പര്യമായ തൊഴിൽ, അതിന് വാസനയും കഴിവുള്ളവരിൽ ചിലപ്പോൾ അത് പോഷിപ്പിക്കപ്പെടാം. പക്ഷേ പരമ്പരയായി ചെയ്യണമെന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തവൻ ആ പ്രവൃത്തി ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്തുവരും? മുമ്പുള്ള അറിവും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പല പല എന്താണ് ഈ പാരമ്പര്യ അറിവുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതാണ് ഡൽഹി ചെന്നാൽ കാണാം, അവിടെ ഒരു കുത്തബ് മിനാറിൻ്റെ അടുത്ത് ഒരു തൂണ് പോയാൽ കാണാം. ഇന്നും നിപ്പുണ്ട് അവിടെ. ആ തൂണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ലോഹക്കൂട്ടാണ്, പക്ഷേ അത് തുരുമ്പ് പിടിക്കുന്നില്ല. അപ്പോ അത് ഒരു 10-400 വർഷം മുമ്പ് ഉണ്ടാക്കി അതാണ് ആ തൂണ്. അപ്പൊ തുരുമ്പ് പിടിക്കാത്ത ഒരു ലോഹക്കൂട്ട് അന്ന് മനുഷ്യന് അറിയാമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ 400 വർഷത്തിനപ്പുറം പിന്നെ ആരും ഉണ്ടാക്കിയിട്ടില്ല. എന്താ സംഭവിച്ചത്? ഈ പാരമ്പര്യമായി തൊഴിൽ ചെയ്യുന്നതിനൊരു കുഴപ്പമാണ്. പാരമ്പര്യമായി തൊഴിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആ പരമ്പരയിൽ ആ തൊഴിൽ ചെയ്യാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കും. പിന്നെ അതാര് ചെയ്യും? അങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഏതോ ഒരു മിടുക്കൻ അത് കണ്ടുപിടിച്ചു, തുരുമ്പ് എടുക്കാത്ത ഒരു ലോഹക്കൂട്ടായത് കണ്ടുപിടിച്ചു. പക്ഷേ അത് ഒന്നുകിൽ അയാളുടെ പരമ്പരയിൽ പിന്നെ അതിന് ആർക്കും താല്പര്യമില്ല, അല്ലെങ്കിൽ ആളില്ലാതെ. അതുകൊണ്ട് പാരമ്പര്യമായി തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഗുരു പറയുന്നത്? അത് ഈ ജാതിയെ കണ്ടുപിടിച്ചവരുടെ സൂത്രമാണ്. അവരുടെ ഗുണത്തിന് വേണ്ടി പറഞ്ഞു വെച്ചാണ്. അതുകൊണ്ട് മനുഷ്യന് യാതൊരു ഗുണവും. ഇതാണ് ഗുരുവിന്റെ പല കാര്യങ്ങളും. എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇത് കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ല മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നത്. മനുഷ്യന്റെ ഗുണം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഗുണമാണ്. അപ്പൊ പാരമ്പര്യമായ തൊഴിൽ കൊണ്ട് വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്ന് പറയുന്നു വലിയ അബദ്ധമാണ്. അതല്ല പിന്നെ എന്ത് പറയുന്നു? ഒരുവന്റെ കഴിവും വാസനയും അനുസരിച്ചുള്ള തൊഴിൽ ചെയ്യുന്നു, അല്ല അവൻ്റെ അത് അച്ഛൻ ചെയ്തോ അമ്മ ചെയ്തോ എന്നുള്ളതായിട്ടൊരു ബന്ധവും. ഏത് തൊഴിലായാലും ശരി, അങ്ങനെ കഴിവും വേണം, വാസന രണ്ടും വേണം. വാസന എന്ന് പറയുമ്പോൾ അതിനോടുള്ള താല്പര്യം, അതാണ് വാസന എന്ന് പറയുന്നത്. പക്ഷെ താല്പര്യം ഉണ്ടായാൽ മാത്രം പറ്റുള്ളൂ. ചെയ്യാനുള്ള ഒരു കഴിവും വേണം, രണ്ടും വേണം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ ഡോക്ടറാവണോ എന്ന് ആഗ്രഹിക്കുകയാണ്. താല്പര്യമുണ്ട്, പക്ഷെ അയാൾക്ക് ഡിഗ്രിക്ക് വരുമ്പോ ബയോളജി ഒന്നും പഠിക്കുന്നതിനുള്ള ശേഷിയില്ലെങ്കിൽ എന്ത്? ഇപ്പൊ ശേഷി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർക്ക് അത് പഠിക്കാൻ പേടിയാണ്, ചിലർക്ക് പഠിക്കാൻ ശേഷിയില്ല. ശേഷിയില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഡോക്ടറാകാൻ പറ്റത്തില്ല. അവിടെ നല്ലവണ്ണം പഠിക്കണം, പിന്നെ എൻട്രൻസ് എഴുതണം, അഡ്മിഷൻ കിട്ടണം. ആ ശേഷി പഠനത്തിനുള്ള ശേഷി ഉണ്ടെങ്കിലേ പറ്റും. ഇന്നത്തെ കാലത്ത് പഠനത്തിനുള്ള ശേഷി ഉണ്ടെങ്കിൽ സാമ്പത്തികമായി മറ്റേതെങ്കിലും തരത്തിൽ സഹായം ഉണ്ടാവും. പണ്ടൊന്നും ഉണ്ടാകത്തില്ല, ഇതുണ്ട്, ഇന്നതിന് സഹായമുണ്ട്. പക്ഷെ ആ ഒരു ശേഷി വേണ്ടി, ഭൗതികമായ ശേഷി അതല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചു എന്ന് വിചാരിച്ചൊന്നും പറ്റത്തില്ല. ശേഷിയുടെ വേണം, അതൊരു മിനിമം യോഗ്യത വേണം. ഇതാണ് ഗുരു പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോ ജന്മം കൊണ്ട് നോക്കരുത്, പാരമ്പര്യം നോക്കരുത്, അച്ഛനും അമ്മയിൻ്റെതാണ് ചെയ്തിരുന്നത് അതും നോക്കേണ്ട യാതൊരു കാര്യമില്ല. കഴിവും പ്രാപ്തിയും അനുസരിച്ച് ഒരുത്തം പോയാൽ പിന്നെ അവൻ ഇന്നത്തെ കാലത്ത് അവൻ സ്വയം തന്നെ. നമ്മുടെ രാജ്യത്ത് ചുമട്ട് തൊഴിലാളി ഐ എ എസ് പാസ്സായിട്ടുണ്ട്. കൂലിപ്പണിയെടുത്ത് ഐ എ എസ് പാസ്സായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവന് ശേഷിയുണ്ട്? സാമ്പത്തിക ശേഷിയല്ല, അവനതിന് താല്പര്യ ശേഷിയുണ്ടെങ്കിൽ അവൻ പാസ്സാവും. മറ്റു സാഹചര്യങ്ങൾ എല്ലാം അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഈ പാരമ്പര്യത്തിന് വലിയ ഇതുണ്ട്. നമ്മൾ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവന് വിധി ഇതൊക്കെ അതിവരുന്നതാണ്. ഇന്ന് അതിനൊന്നും യാതൊരു അർത്ഥമില്ല. അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ്റെ വിധിയൊക്കെ അവൻ തന്നെ തീരുമാനിക്കും. അത്ര ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരാൾ അവൻ്റെ വിധി അവൻ തന്നെ തീരുമാനിക്കും. സാഹചര്യങ്ങളൊക്കെ അവനെ തന്നെ സൃഷ്ടിച്ചെടുക്കാം. അതുകൊണ്ട് പാരമ്പര്യവാദത്തിനൊന്നും യാതൊരു അർത്ഥം. പിന്നെ ഈ മിനിമം യോഗ്യത ഏതിനും വേണം. പട്ടാളത്തിൽ ചേരണമെങ്കിൽ അതിൻ്റെ ഹൈറ്റും വെയ്റ്റും വേണോ? അതുപോലെ എല്ലാത്തിനും ഒരു മിനിമം യോഗ്യത വേണം. അത് മിനിമം മതി, ബാക്കിയെല്ലാം ഒരാൾക്ക് ആർജിക്കാം. ഇന്നത്തെ സമൂഹത്തിൽ ആർജിതമായ കഴിവിനാണ്, എന്നുവെച്ചാൽ നമ്മൾ സമ്പാദിക്കുന്ന കഴിവുകൾക്കാണ് പ്രാധാന്യം. അതാണ് ഇപ്പൊ കണ്ടില്ലേ, ഈ വർഷം ഒരു വികലാംഗയായ ഒരു പെൺകുട്ടി ഇപ്പൊ ഐ എസ് കിട്ടി. അപ്പൊ അത് ആർജിതമായ കഴിവാണ്, കുറച്ച് പ്രയാസമുള്ള പരീക്ഷയാണ്, പക്ഷെ അത് പാസ്സായി. വീൽ ചെയറിലിരുന്നുകൊണ്ട് പാസ്സായി. പാരമ്പര്യത്തിനൊന്നും ഇന്ന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എന്താണ് അതിനെ ഗുരു നിഷേധിക്കുന്നത്. അപ്പൊ ജാതിക്കനുസരിച്ച് തൊഴിലെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമുണ്ട്. അതൊക്കെ ചിലരുണ്ടാക്കി വെച്ചത് അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അത് ജാതി ഉണ്ടാക്കിയുണ്ട്. അപ്പൊ ജാതി ഉണ്ടാക്കിയൊരു ഭാവമുണ്ട്, അല്ലാതെ സ്വാഭാവികമായി സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ സാന്ദർഭികമായി ഗുരു പറയുന്ന കാര്യങ്ങൾ ആരോട് പറയുന്നു എന്നൊന്നും നോക്കാതെ ഓരോരുത്തർ അവരവരുടെ സൗകര്യത്തിന് വ്യാഖ്യാനിക്കും. ഒരാൾ ഗുരുവിൻ്റെ മുമ്പ് ചെന്ന് വന്നിട്ട് നിരന്തരം അധകൃതൻ അധകൃതൻ അധകൃതൻ എന്ന് പറയും. അപ്പൊ ഗുരു തിരുത്തും. അധകൃതൻ എന്ന് പറഞ്ഞൊരു വർഗമില്ല. വിദ്യാഭ്യാസമുള്ളവൻ ഇല്ലാത്തവൻ, പണമുള്ളവൻ ഇല്ലാത്തവൻ, ശുചിത്വമുള്ളവൻ ഇല്ലാത്തവൻ, ഇങ്ങനെയുള്ള വ്യത്യാസം മനുഷ്യരിലുള്ളൂ എന്ന് പറയും. അതങ്ങനെ എന്തിനാ നിഷേധിക്കുന്നത്? അധകൃതൻ ഇല്ല എന്ന് പറയുന്നത് ശരിക്കും അധകൃതനില്ലേ? അന്നത്തെ ആ സാഹചര്യത്തിൽ നോക്കിയ അധകൃതരില്ല. ഇന്ന് ദളിത് എന്ന് പറയും, ഇതില്ലേ വാസ്തവത്തിൽ? ഉണ്ടോ ഇല്ലേ? അധകൃതർ എന്ന് പറയുന്നൊരു ഭാവം ഉണ്ടോ ഇല്ലയോ? പിന്നെ ഇതിനകത്തൊരു അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നവന്റെ മാനസിക സ്ഥിതി എന്ന് പറയുന്നത് ഈ പറയുന്ന ആള് കരുതുന്നത് എന്താണോ അധകൃതൻ എന്ന് പറയുന്ന ഒരു വർഗവും ഒരു ഉപരിവർഗവും ഇത് രണ്ടും ഉണ്ടെന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ടാണ്, അതിനെ യഥാർത്ഥമായി അംഗീകരിച്ചുകൊണ്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. അങ്ങനെ രണ്ടു വർഗം യഥാർത്ഥത്തിലല്ല, പക്ഷെ സമൂഹ വ്യവസ്ഥിതിയിൽ അത് രണ്ടുമുണ്ട്. ആ വ്യവസ്ഥിതിയിൽ രണ്ടുമുണ്ട്, പക്ഷെ ഇയാൾ ധരിക്കുന്ന രീതിയിലാണ്. അതിനെ രണ്ട് യഥാർത്ഥമായി കണ്ടുകൊണ്ട് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ ഒരു വർഗമുണ്ട്. അപ്പൊ രണ്ടുപേരും രണ്ട് മനോഭാവത്തിലാണ് ഇതിനെ കാണുന്നത്. ഒരാളെന്താണ് അങ്ങനെ സമൂഹത്തിൽ അധഃകൃതൻ എന്ന് പറയുന്ന ഒരു വർഗത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കും. ഗുരു അതിനോട് യോജിക്കുന്നില്ല, അതിനെ യഥാർത്ഥമായി നിങ്ങൾ കാണാൻ പാടില്ല. പക്ഷെ ഈ അധഃകൃതനെന്ന് പറയുന്നതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പണമുള്ളവനും പണമില്ലാത്തവനും ആ രീതിയിൽ ഉന്നത കുലജാതനും കുലീനനും അധഃകൃതനും എന്നൊക്കെ ആണെങ്കിൽ അത് ശരിയാണ്. അപ്പൊ പറയുന്ന ആളിൻ്റെ ആ മനോഭാവം അതിനനുസരിച്ചാണ് പലപ്പോഴും ഗുരു മറുപടി പറയുന്നത്. അപ്പോ അയാളുടെ കാഴ്ചപ്പാടിനെ നിഷേധിക്കുകയാണ്. അപ്പൊ ഇവിടെ അധഃകൃതർ ദളിത് എന്നൊക്കെ പറയുന്ന വർഗങ്ങളുണ്ട് ഇവിടെ, പക്ഷെ അയാൾ തിരിക്കും പോലെ അല്ല. അയാൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ജന്മം കൊണ്ട് അങ്ങനെ ഒരു വർഗം ഉണ്ടായിരിക്കുന്നു എന്നാണ്, അങ്ങനെയല്ല. അങ്ങനെ ഒരു വർഗത്തെ സൃഷ്ടിച്ചതാണ് സമൂഹം. എന്നിട്ട് അത് അങ്ങനെ ഉണ്ട് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. അത് അതിനാണ് ഗുരു നിഷേധിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പൊ പറയും, എന്താണോ വിപ്രനും പറയനും ഗുരു പറയുന്നത് ജാതിയെ കുറിക്കുന്ന ഒരു എന്താണ് ഒരു വാക്കും പറയരുതെന്നാണ്. എന്നിട്ട് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നു എന്താണ് വിപ്രൻ ബ്രാഹ്മണൻ പറയൻ. ഇതെങ്ങനെ പറഞ്ഞു? പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം എന്തിനു പറഞ്ഞു? ഗുരുവല്ല മറ്റുള്ളവരോട് പറയുന്നു ജാതിയെക്കുറിച്ച് പറയരുത്, ചിന്തിക്കരുത്, ഒരിടത്തും എഴുതരുത് എന്ന് പറഞ്ഞിട്ട് സ്വയം പറയുന്നു, ബ്രാഹ്മണനും പറയുന്നു. ഈ പറഞ്ഞത് തൻ്റെ തന്നെ ആദർശത്തിന് വിരുദ്ധമാകത്തില്ലേ? പറയരുതെന്ന് പറഞ്ഞിട്ട് എന്തിനു പറഞ്ഞു? പറഞ്ഞ് ശരിയാണോ? പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് പറഞ്ഞു. ആ അവനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ പറഞ്ഞേ പറ്റും. മേൽജാതി, കീഴ്ജാതി, സവർണൻ, അവർണൻ, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒരു കൂട്ടർ പ്രയോഗിക്കുന്നതിനെ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ നിഷേധിക്കാൻ വേണ്ടി അതേ ശബ്ദങ്ങൾ ഉപയോഗിക്കാതെ വേറെ വഴിയില്ല. ഇവിടെ ഗുരു എപ്പോഴും അത് പറയുന്നത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ അടുത്ത് അത് പറയരുതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? അത് ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതൊരു വാസ്തവമാണ്, യഥാർത്ഥമാണ് എന്നുള്ള ധാരണയിൽ പറയും. ഒന്ന്, അതൊക്കെ യഥാർത്ഥമാണെന്ന് കരുതി പറയും. മറ്റൊന്ന്, അതിൻ്റെ പേരുള്ള ഉച്ചനീചത്വങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയും. അതിൻ്റെ പേരുള്ള അസമത്വങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയാം. അങ്ങനെ പറയുന്നിടത്താണ് പറയുന്നത് അത് പറയരുത് എന്ന് പറയും. പിന്നെ പറയേണ്ടി വരുന്ന ഇവിടെ പറയേണ്ടി വരുന്നത് അതിനെ നിഷേധിക്കാൻ വേണ്ടി. നിഷേധിക്കുക വെറുതെ ആശയപരമായി നിഷേധിച്ചിട്ട് കാര്യമുണ്ട്? അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? പ്രയോജനം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള അസമത്വങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള ചൂഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള അടിമത്തം ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ എന്താണ് അത് പറയുന്നതുകൊണ്ട് ഒരു വിഭാഗത്തിന് കിട്ടുന്ന നേട്ടങ്ങൾ, ഒരു വിഭാഗം മാത്രം ഇതിൻ്റെ ഗുണഭോക്താക്കളാകുന്നു, അതിനെ നിഷേധിക്കാൻ വേണ്ടി അങ്ങനെയെല്ലാം പറയണം. അല്ല വെറുതെ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് പറയുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രയോജനത്തിന് വേണ്ടി പറയാമെന്നുള്ളതാണ്. പ്രയോജനം കിട്ടുമെങ്കിൽ അത് പറയാം. ആർക്ക് പ്രയോജനം കിട്ടുമെങ്കിൽ? ഇത് പറഞ്ഞതുകൊണ്ട് ആർക്കെല്ലാം നഷ്ടമുണ്ടാകും? അവർക്ക് പ്രയോജനം കിട്ടുമെങ്കിൽ പറയാം. ഇത് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് മൊത്തം നഷ്ടം ഉണ്ടായില്ല. ജാതി ഒക്കെ പറഞ്ഞതുകൊണ്ട് സമൂഹത്തിന് മൊത്തം നഷ്ടമുണ്ടായില്ല, ഒരു വിഭാഗത്തിന് ആ നഷ്ടമുണ്ടായില്ല. ആ നഷ്ടത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി പറയാം, പറയുന്നത് എന്താ ദോഷം? അത് പറയേണ്ടത് ഒരാവശ്യവുമായി വന്നു. ഈ രണ്ടഭിപ്രായം ഒരു പറയുന്നുണ്ട്, ഒരിടത്ത് പറയുന്നുണ്ട് ഈ ഇത് കുറച്ചുപേരുണ്ടാക്കിയതാണ് ഈ ജാതി എന്ന് പറയുന്നത്. വേറെടുത്ത് പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയാണ്, ഇത് രണ്ടും പറയുന്നുണ്ട്. എല്ലാവരും ഉത്തരവാദികളാണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടായത്. അത് രണ്ടും പറയുന്നത് ശരിയാണ്. ആദ്യം പറയുന്നത് വളരെ വ്യക്തമാണ്, ഒരു വിഭാഗം ഉണ്ടാക്കിയാണ് ജാതി, എന്തിനുണ്ടാക്കി, അവർക്ക് അതുകൊണ്ട് ഗുണമുള്ളതുകൊണ്ട് അതും പറയുന്നു. ജാതി കൊണ്ട് ആർക്കാണോ ഗുണമുള്ളത് അവർ ജാതി ഉണ്ടാക്കി. അതിന് തെളിവാണെന്ത്? എന്താ തെളിവ്? ജാതി ഉണ്ടാക്കിയതാണ് എന്നുള്ളതിന് തെളിവ് എന്താണ്? ഇത്രയും കാലമായിട്ട് അറിയത്തില്ല, എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? മഹാകഷ്ടമാണ്. ജാതി ഉണ്ടാക്കിയ തെളിവ്? ജാതി ഉണ്ടാക്കിയതിന് തെളിവ് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നൂറുകണക്കിന് ശാസ്ത്രങ്ങളെ തെളിവാണ് ഗ്രന്ഥങ്ങൾ. ശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥങ്ങളാണ് തെളിവ്. ഇത് സൃഷ്ടിച്ചാണ് മനുഷ്യൻ. ഇത്രയാട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. ഞാനിവിടെ എത്ര കൊല്ലമായിരുന്നു ഈ കാര്യം പറയുന്നു. വളരെ എന്താണ് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ചാൽ എന്ത് കഷ്ടമാണ്. മനുഷ്യനാണ് ഇത് സൃഷ്ടിച്ചു എന്നുള്ളതിന് തെളിവ് എന്ന് പറയുന്നത് അത് ഗ്രന്ഥങ്ങളാണ്, പഴയ ഗ്രന്ഥങ്ങൾ. അതാണ് തെളിവ്. പ്രത്യേകിച്ചും ഭാരതത്തിൽ കാരണം എന്താണ്? ജാതിയുടെ നീതികൾ, നിയമങ്ങൾ എല്ലാം ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന പോലെ ഒരു പൗരൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് വേണം ജീവിക്കാൻ. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പഴയകാലത്ത് ജാതി നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയാണ്, അല്ലാതെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്ന. പിന്നെ പല സ്ഥലങ്ങളിലും, പല ലോകത്ത് പല ഭാഗങ്ങളിലും പാരമ്പര്യ ആചാരങ്ങളിലൂടെയും മറ്റും ഗോത്ര ആചാരങ്ങളിലൂടെ വിഭാഗീയത വന്നിട്ടുണ്ട്. പഴയ ഗോത്രകാലത്തിൽ നിന്ന് ഗോത്രാചാരങ്ങളിലൂടെ പലരും പിരിഞ്ഞു പോയിട്ട്, പിരിഞ്ഞു പോവുകയും അവർ ഉച്ച നീചത്വങ്ങളൊക്കെ കൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ലോകത്തെല്ലാവരും സംഭവിച്ചു. ഭാരതത്തിന് മാത്രം സംഭവിച്ച എന്താണ്? അവിടെ അതിന് ശാസ്ത്രനീതികളുണ്ട്, ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു ഇങ്ങനെ ആയിരിക്കണം. അത് പഴയ ഭരണവ്യവസ്ഥയുടെ ഭാഗമാക്കി. അപ്പൊ നിയമങ്ങളനുസരിച്ചാണ് ഭരിക്കുക. ഇന്നിങ്ങനെയാണോ നമ്മുടെ ഭരണഘടന നോക്കി ഭരിക്കുന്നത് ആര് ഭരിച്ചാൽ? അതുപോലെ പഴയകാലത്ത് ഈ ഗ്രന്ഥങ്ങൾ നോക്കി ഭരിക്കും. അപ്പൊ അത് സൃഷ്ടിച്ചതാണ്. ഇപ്പോ ഒരിടത്ത് ഇതൊരു ജാതിഭ്രഷ്ടനെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഒരാള് ഗുരുവിനെ കാണാൻ വേണ്ടി കുറച്ച് കൊലയരുവാണ്. ഗുരു ഇന്നടത്ത് വന്നു, ഗുരു കുറച്ച് പഞ്ചസാര എടുത്തിട്ട് പറഞ്ഞു. അന്ന് അതാൾക്കാണ് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ അന്നത്തെ വലിയൊരു വിഭവമാണ്. ഇന്നത്തെ പോലെ റേഷൻ പഞ്ചസാര എന്ന് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ അവർ നിൽക്കുന്നിടത്ത് എടുത്തുകൊണ്ട് പോയി. അങ്ങനെയല്ല അവരെ വിളിച്ചടുത്ത് കൊടുക്കാൻ. അപ്പൊ അയാൾ പറഞ്ഞ് അവർ വിളിച്ചാൽ വരത്തില്ല, പ്രശ്നം അതല്ല, ഇയാൾക്ക് തീണ്ടല്ലോ, ഇതാണ് പ്രശ്നം. പക്ഷേ അയാളത് പറയുന്നില്ല, ഗുരുവിന് പറയാൻ പാടില്ല. പിന്നെ അയാളെന്തായാലും കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് വിളിച്ച് അവർ കുറച്ച് അടുത്ത് വന്ന് കൊടുത്തു. അപ്പൊ ഗുരു ചോദിച്ചു, എന്താ തീണ്ടലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇനി കുളിച്ചിട്ട് വീട്ടിൽ കയറത്തുള്ളൂ, തീണ്ടിക്കഴിഞ്ഞു. അന്നത്തെ ആചാരങ്ങളാണ്. അപ്പൊ ചോദിച്ച്, ശരി ഇനി തീണ്ടൽ മാറ്റാൻ പറ്റുമോ? ഇല്ല, അത് ബ്രാഹ്മണം വിചാരിച്ചാണ്. ഭ്രഷ്ട് വരും, തീണ്ടൽ വന്നാൽ ഭ്രഷ്ട് വരും, അത് മാറ്റുന്നതിന് ബ്രാഹ്മണം വേണം. അങ്ങനെയാണ്, ബ്രാഹ്മണൻ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്, വന്ന് ഇനി തീണ്ടി എന്ന് വന്നു കഴിഞ്ഞാൽ പന്തി ഭോജനം പിന്നെ അനുവദിക്കത്തില്ല. എല്ലാ ജാതികളിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഏഴവരുടെ കാര്യം പറയാം. പിന്നെ മറ്റുള്ളവർ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കാരണം തീണ്ടി. പിന്നെ ആ ഭ്രഷ്ട് മാറ്റണമെങ്കിൽ ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ട് പുണ്യാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അവനെ പറ്റും ഇത് മാറ്റാൻ. ആ ഉണ്ടാക്കി വരാൻ മാറ്റും. അപ്പൊ ഗുരു പറയുന്നു, അപ്പൊ ബ്രാഹ്മണന് നിങ്ങൾ അധികാരം കൊടുത്തത് കൊണ്ടാണ് അവന് ആ അവകാശം വന്നു. ഏത് പുണ്യാഹത്തിന്, പുണ്യാഹം എന്നവിടെ പറയുന്നില്ല. അപ്പൊ ഇതെല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നിടത്തെ യുക്തി അതാണ്. അതായത് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിന് വിധേയരായ ഒരു വലിയ ജനവിഭാഗം, അവരങ്ങ് വിധേയരായി, അവരധികാരം കൊടുത്തു. ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ അധികാരം കൊടുത്തു, ആ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തോ, നിങ്ങൾ പുണ്യാഹം നടത്തിക്കോ, നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞ ആ വിധേയത്വം, അതാണ് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അടുത്ത ഇന്ന് ആൾക്കാർ വേറെ രീതിയിലൊക്കെ വയ്ക്കാനില്ല, എല്ലാവരും ഒരേപോലെ ഉത്തരവാദിത്തം. അപ്പോ ഈ പറയുന്ന ജാതിയുടെ പേരിൽ അവശത അനുഭവിച്ചവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരതിന് ദൈവവിധിയെന്നോ അല്ലെങ്കിൽ വിധിയെന്നോ ശാസ്ത്രവിധിയെന്നോ ബ്രാഹ്മണന്റെ വിധിയെന്നോ ഒക്കെ പറഞ്ഞ് അതിനെ അംഗീകരിച്ചാണ്, അതാണ് അവരുടെ ഉത്തരവാദിത്വം. അല്ല അവരോട് ചേർന്നുണ്ടാക്കിയ എന്ന് വെച്ചാൽ അവരതിനെ ചോദ്യം ചെയ്തില്ല, അതിനെ നിഷേധിച്ചില്ല, അതാണ് ഉത്തരവാദിത്വം. ഇന്ന് ഇതിനെ വേറെ രീതി വ്യാഖ്യാനിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാവരുടെ പേരിലും കുറ്റം ചേർത്തിക്കൊള്ളു, കുറ്റം എല്ലാവരുടെ പേരിലും വരത്തില്ല. കുറ്റം എന്ന് പറയുന്നത് ആരാണോ നിയമം ഉണ്ടാക്കി അവരുടെ പേരിലാണ് കുറ്റം. പക്ഷെ മറ്റുള്ളവരുടെ പേരിൽ കുറ്റം ചുമത്തുന്ന എങ്ങനെ? അവരത് ചോദ്യം ചെയ്തില്ല, അനുസരിച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ ഒരു തരത്തിലും സംഘടിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി. അതിനെയും വളരെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ചെറുത്തു. അപ്പോൾ അവരും എന്താണ് പരോക്ഷമായ ഒരു ഉത്തരവാദികളായി എന്നാണ് ഇവർ പറഞ്ഞത്. അല്ല എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയെന്നല്ല. തീണ്ടരുത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൻ മാറിയുന്നു, അതാണ് അവൻ്റെ ഉത്തരവാദിത്വം. അത് പ്രധാനമായിട്ടുള്ള ഒരു നിരക്ഷരരായിരുന്നു. അടിസ്ഥാനപരമായ കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം നിഷേധിച്ചു. എന്തുകൊണ്ട് നിരക്ഷരായി? വിദ്യാഭ്യാസം നിഷേധിച്ചു, അറിവില്ലായിരുന്നു. അറിവിനെ തുടർന്നാണ് ബാക്കിയെല്ലാം പറയുന്നത്. വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ പിന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതായി. മനുഷ്യർ ഏകദേശം മൃഗങ്ങളെ പോലെയായിരുന്നു. പിന്നെ ഇനി ആർക്കെങ്കിലും ഇതിനപ്പുറം ഒരു ബോധമുണ്ടായി ഇത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? രാജശാസനം, അവൻ്റെ കഴുത്ത് കെട്ടും. അപ്പോ അതൊരു വിചാരമായി സമൂഹത്തിൽ വ്യാപിക്കാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. ചോദ്യം ചെയ്യുന്നവനെ ഹിംസിച്ചോളാം. അങ്ങനെ ഒരു രാജവ്യവസ്ഥ അതുകൊണ്ട്. കാരണം രാജ ഭരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഏകാധിപത്യമാണ്. രാജഭരണം ഏകാധിപത്യമാണ്. രാജാവ് തന്നെ പുരോഹിതൻ ഉപദേശിക്കുന്നു. രാജാവ് തന്റെ ഏകാധിപത്യമായി എല്ലാം ചെയ്യും. അവിടെ ജനാധിപത്യത്തിനുള്ള സ്ഥാനമില്ല. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒന്നും അവിടെ യാതൊരു പ്രസക്തിയില്ല. ഈ നിയമം എഴുതി വയ്ക്കുന്ന പുരോഹിതവർഗവും ഭരിക്കുന്ന രാജാവും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. അവിടെ പിന്നെ ജനങ്ങൾക്ക് യാതൊരു ജനങ്ങളുടെ പിന്നെ അത് വരുന്ന എന്താണ്? ഏതെങ്കിലും നല്ലവനായ ഒരു രാജാവുണ്ടെങ്കിൽ, നല്ലവനായി ഉണ്ടെങ്കിൽ ആ ലോകത്ത് നന്മ നടപ്പിലാകുന്നത് ആ രാജാവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. അങ്ങനെ ഒരാളുടെ ഔദാര്യം, കാരുണ്യം, ദയ എന്നൊക്കെ പറയുന്നത് എന്താണ്? അതെവിടെയാണ് നടപ്പിലാവുന്നത്? എവിടെയാണ് മനുഷ്യ അന്തസ്സിന് വിലയില്ലാതെ വരുന്നത്? അവിടെയാണ്. അങ്ങനെ വരുന്നിടത്താണ് ഈ ഔദാര്യം എല്ലാം വരുന്നത്. അത് നല്ല കാര്യമല്ല, അത് മോശം പ്രവണതയാണ്. നിങ്ങൾ മറ്റൊരു മനുഷ്യന്റെ അന്തസ്സിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യനോട് ഔദാര്യം കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ ഔദാര്യവിന് ആവശ്യമില്ല. അവിടെ വരുന്ന സമത്വമാണ്. അങ്ങനെ ഒരു ആശയമൊന്നുമില്ല. സമത്വം കൊണ്ടെടുത്തതിൻ്റെ ആവശ്യം, അങ്ങനൊരു ആശയമേ ഇല്ല. ഇപ്പൊ ഏകാധിപതിയായ രാജാവ് അത് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ആ ഏകാധിപത്യത്തിൻ്റെ അടയാളമാണെന്ത്? ചെങ്കോൽ. ഇപ്പൊ ചെങ്കോൽ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നുണ്ടല്ലോ, ഭയങ്കര അബദ്ധമാണ്. അതിൻ്റെ രാഷ്ട്രീയമല്ല ഞാൻ പറയും, അതിൻ്റെ ധാർമ്മിക മൂല്യമാണ്. രാഷ്ട്രീയം ഞാൻ പറയുന്നു എന്ന് നിങ്ങൾ ധരിക്കുന്നു, എന്നോട് താല്പര്യമുണ്ട്. ഈ ചെങ്കോൽ എന്ന് പറയുന്നത് ഏകാധിപത്യത്തിൻ്റെ അടയാളമായിരുന്നു എന്നും ഏത് കാലഘട്ടത്തിലും. അതിന് ഏതെങ്കിലും തരത്തിൽ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ജനാധിപത്യത്തിൽ ഏകാധിപത്യത്തെ ആഘോഷിക്കുന്നു എന്നാണ്. അത് മഹാബദ്ധമാണ്. അതിന് വേറെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അത് വേറെ കാര്യം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് ഇതാണ്, ഏകാധിപത്യത്തിൻ്റെ മൂല്യമാണ്. ജനാധിപത്യത്തിൽ ഒരിക്കലും അതിന് യാതൊരു സ്ഥാനവും കൽപ്പിക്കാൻ പറയും. രാഷ്ട്രീയത്തിൽ പ്രയോജനം ഉണ്ടായിരിക്കാം, അത് വേറെ കാര്യം. രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ തിരിക്കുന്നു. പക്ഷെ ഓരോന്നിനൊരു ധാർമ്മിക മൂല്യമാണ്. ചെങ്കോൽ എന്ന് പറയുന്നത് കാണിക്കുന്നതന്നെ എന്താണ്? ഈ രാജാധികാരത്തിൻ്റെ എന്താണ് കുത്തക, കുത്തക അവകാശത്തെ കാണിക്കുക. അതിന് ജനാധിപത്യമായിട്ട് ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ പറ്റും. അതിനാഘോഷിക്കാനും ജനാധിപത്യത്തിൽ ഒരിക്കലും കഴിയത്തില്ല. പിന്നെ ഇന്നതൊക്കെ എന്തിനു കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രീയ അടങ്ങ് നയങ്ങൾ എന്നുള്ള രീതി കൊണ്ടുവരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം അതിനകത്തുനിന്ന് ഒരു കാര്യം. അങ്ങനെ ഒരു ഏകാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിലാണ്, ഗ്രന്ഥങ്ങളിലൂടെയാണ് ഈ ജാതിയൊക്കെ നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് ജാതി സൃഷ്ടിച്ചതാണെന്ന് പറയുന്നത്. അല്ല, പലരും പറയും നിങ്ങൾ പല ഇന്നത്തെ എന്നാണ്. ആധുനികന്മാരെന്ന് നടിക്കുന്ന പഴമക്കാർ അവരെല്ലാം പറയും അതൊക്കെ ഇങ്ങനെ കാലക്രമേണ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഇന്ത്യൻ സമൂഹത്തിൽ അങ്ങനെ വന്ന, ഇനി അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നെങ്കിൽ അതിനെ എന്ത് ചെയ്തു? ശാസ്ത്രം കൊണ്ട് അതിനെ ബലപ്പെടുത്തി, ഗ്രന്ഥങ്ങളിൽ. അതുകൊണ്ടാണ് ഈ ആയിരക്കണക്കിന് വർഷങ്ങളത് ഇത്രയും ശക്തമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നത്, രൂപഭാവങ്ങൾ മാറി നിലനിൽക്കുന്നത്. അത് അപ്പൊ അത് ഇത്രയും സമൂഹത്തിൽ പ്രചരിച്ചു കഴിഞ്ഞപ്പോ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ശബ്ദങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടേ ഈ പറയുന്ന വിപ്രനും പറയലും എല്ലാം. ഈ ജാതിയെ നിലനിർത്തുക എന്ന് വെച്ചാൽ അതിൻ്റെ പേരിലുള്ള എല്ലാ അസമത്വങ്ങളെയും നിലനിർത്താൻ വേണ്ടി, അപ്പൊ അതിനെ നിഷേധിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും. അതാണ് ഗുരു പറയുന്നത്, നിഷേധിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും. പറയുന്നതിന് തെറ്റൊന്നുമില്ല, എന്തിനത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി അത് പറയാതിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് തിരിച്ചറിയാനും പറ്റത്തില്ല. ഒരാളത് പറയുന്നില്ലെന്നിരിക്കട്ടെ, ഒരു ആദർശമായിട്ട് എടുക്കുകയാണ്, ഞാൻ ജാതി പറയത്തില്ല എന്ന് പറഞ്ഞ അയാളുടെ ഉള്ളിൽ അതുകൊണ്ടില്ല എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല, ഉള്ളിൽ വെച്ചുകൊണ്ട് പറയാതിരിക്കും. അപ്പൊ പറയാതിരിക്കുന്നതിലും നല്ലത് പറയുന്നതാണ്, അതിനെ നിഷേധിക്കാൻ പറ്റുമെങ്കിൽ അത് പറയും. അതാണ് ഗുരു പറയുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ മനുഷ്യരുടെ വിദ്വേഷം, വെറുപ്പ്, അകൽച്ച ഇതൊന്നും സൃഷ്ടിക്കാനും പാടില്ല. ഇന്നിപ്പോ ഒരു പ്രബലമായ വാദം നിൽക്കുന്നതാണ്, പഴയ അത് ചരിത്രമാണ് എന്ന് പറയുക. ജാതിയുമായി വെച്ച നീചത്വങ്ങളൊക്കെ ചരിത്രമാണ്, ഒരിക്കലും ചരിത്രമല്ല. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ന് പ്രത്യേകം പറയണം, വളരെ സജീവമായി നിൽക്കുന്ന ഒന്നാണ് ഈ ജാതി വിഭാഗം. ചരിത്രമൊന്നുമല്ല, ചരിത്രത്തിനും അത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിനെ വീണ്ടും നമ്മൾ ആവർത്തിച്ചിട്ട് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ അകൽച്ച ഉണ്ടാക്കണമെന്നൊരു ഒരു ഭാവം പറയും, ഒരു വാദമാണ്. പക്ഷേ അങ്ങനെ പറയുന്നവര് എന്താണ്, അവർ മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ഇന്നവർ ഇതേ ജാതിയെ തന്നെ അവർ ശരിയായ രീതി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും ജാതിയുടെ ഒരു മുഖംമൂടിയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മുഖംമൂടിയാണ്, അത് മാറ്റിയാ കാണുന്ന എന്താണ്, എൻ്റെ പിന്നിൽ ജാതിയാണ്. ഇതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു അന്നത്തെ കാലം. അപ്പൊ അതൊന്ന് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങളത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അകൽച്ച ഉണ്ടാവും. അപ്പോ നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനം എന്ന് പറയുന്ന വെറും അസംബന്ധമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ജാതിയുടെ മുഖംമൂടിയായിട്ട് മാത്രമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും രണ്ടിൻ്റെയും അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. രാഷ്ട്രീയ പ്രബുദ്ധത വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു, അവിടെ മതം ജാതി രണ്ടിനും ഒരു സ്ഥാനമില്ലാതെ. രണ്ട് മതത്തിനും ജാതിക്കും സ്ഥാനമില്ലാതെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു സമൂഹത്തിന് രാഷ്ട്രീയ പ്രബുദ്ധത അവകാശപ്പെടാൻ പറ്റൂ. സ്ഥാനമില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ മുഖംമൂടിയായിട്ട് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ രാഷ്ട്രീയം തന്നെ ജാതി തന്നെയാണെന്നും ഉള്ളിലും പുറത്തും പറയുന്നു. അപ്പൊ അത് പറഞ്ഞ് ജനങ്ങൾ അകൽച്ച വരുത്തരുതെന്നൊക്കെ പറയുന്നതിന് യാതൊരു അർത്ഥവും. അപ്പോ ഈ രാഷ്ട്രീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും തമ്മിലടിപ്പിക്കുന്നതിനും വളരെ സമർത്ഥമായി ജാതിയും മതത്തെയും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും, ഏതെങ്കിലും ഒരു പാർട്ടിയല്ല. അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും ഉപയോഗിക്കും സൗകര്യം. അത് അവസരം പോലെ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് പരസ്പരം കിട്ടും പറയണ്ട, മറ്റവൻ മതവാദിയാണ് ജാതിവാദിയാണ്. ഇതിനും അത് തന്നെയാണ്, കുറ്റം പറയുന്നവനും അത് തന്നെയാണ് അടിസ്ഥാനപരമാണ്. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ സജീവമായി നിൽക്കുന്നു, അതിൻ്റെ രൂപം മാറിയുന്നേ. പഴയ കാലത്തും എന്താണ്, ജാതി എന്ന് പറയുന്നത് മനുഷ്യനെ തമ്മിലടിപ്പിക്കും, ചൂഷണത്തിന് മനുഷ്യന് വെറുപ്പുണ്ടാക്കാനും ഒക്കെയാണ് ഉപയോഗിച്ചത്. ഇന്ന് രാഷ്ട്രീയത്തിൽ അത് കൊണ്ടുവരുമ്പോഴും മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ തന്നെ ഉപയോഗിക്കുന്നു, മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ തന്നെ, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കാനും ജാതിയുടെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കാനോ ഇന്നും അത് ഉപയോഗിക്കുന്നത്. അത് കക്ഷി രാഷ്ട്രീയം എന്നുള്ള പേരിൽ, ഈ രാഷ്ട്രീയമെന്നും കക്ഷി രാഷ്ട്രീയമെന്നും പറയുന്നതിന് വ്യത്യാസം. രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, രാഷ്ട്രത്തിൻ്റെ ഹിതം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഹിതത്തെക്കുറിച്ച്, ഈ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് രാജ്യം എന്ന് പറയുന്നത്? രാജ്യം എന്ന് പറയുന്നത് ഒരു ബോർഡറിനകത്ത് കിടക്കുന്ന ഒരു ഭൂമിയല്ല രാജ്യം എന്ന് പറയുന്നത്, മനുഷ്യരാണ്. രാജ്യത്തിൻ്റെ ഹിതമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ഹിതമാണ്. അപ്പൊ മത മനുഷ്യൻ്റെ ഹിതത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നതോ, കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹിതമല്ല നോക്കുന്നത്, ഒരു ഗ്രൂപ്പിൻ്റെ ഹിതമാണ്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെ വന്നു? അത് മനുഷ്യന് പരിണാമത്തിലൂടെ കിട്ടിയ ഒരു പ്രത്യേകതയാണ് എന്ന് വെച്ചാൽ അവൻ്റെ പഴയ ഗോത്ര സ്വഭാവം സംഘടിച്ചു നിന്ന് പരസ്പരം പോരടിക്കുക എന്ന് പറയുന്ന ആ ഗോത്ര സ്വഭാവത്തിൽ നിന്ന് പരിണാമപരമായ മനുഷ്യന് പകർന്നു കിട്ടിയാണ്. അതാണ് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത്, നിൽക്കുന്ന അതാണ്. അതുകൊണ്ടാണ് എന്താണ് ഒരു രാഷ്ട്രീയക്കാരൻ വേറൊരു രാഷ്ട്രീയക്കാരനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഗോത്ര സ്വഭാവമാണ് മനുഷ്യൻ, അവിടെ ഇതെല്ലാം ഉപയോഗിക്കും ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഇതെല്ലാം ഉപയോഗിക്കും. അപ്പൊ പഴയകാലം നിന്നും തമ്മിൽ എന്താ വ്യത്യാസം? പഴയകാലം നിന്നും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് അന്ന് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ജാതി പറയുന്നതിന് തെറ്റൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് ഈ പറയുന്ന കാര്യങ്ങളെ തുറന്നു കാണിക്കാനാണ്. ഇന്നത്തെ സമൂഹത്തിൽ അല്ല, ഒരു കാര്യത്തെ നിലനിർത്തുന്നതിന് നമ്മൾ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ പറയുന്നോ പറയുന്നില്ലേ എന്നനുസരിച്ച് അതിനെ ആശ്രയിക്കുന്നില്ല. നമ്മൾ പറച്ചിലും അതുമായിട്ടൊന്നും നിലനിൽക്കുന്നില്ല. കാരണം ഈ ജാതി എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. നമ്മൾ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും അത് നിലനിൽക്കുന്നു. അത് നിലനിൽക്കുന്ന എങ്ങനെ? മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ, അവൻ്റെ ചിന്തയിൽ, അവൻ്റെ പ്രവൃത്തിയിൽ, അതിനോടൊപ്പം സംസാരത്തിനും നിലനിൽക്കും. അപ്പൊ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ ചിന്തയിലും എല്ലാം അതുണ്ട്. അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അതുണ്ട്. സംസാരിക്കുന്നോ ഇല്ല എന്നുള്ളതിന് വലിയ പ്രാധാന്യമില്ല. സംസാരിക്കാം, നമുക്ക് സംസാരിക്കാതിരിക്കാം. പക്ഷെ അത് നിലനിർത്തുന്നവരും അത് സംസാരിക്കും, അതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നതിന് സംസാരിക്കേണ്ടി വരും. രണ്ട് രീതിയിലും അത് ഉപയോഗിക്കാം. പിന്നെ സംസാരിക്കുന്നു അതുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നൊരർത്ഥം, അതായത് ഇപ്പോ ഈ ജാതി കക്ഷിരാഷ്ട്രീയത്തിൽ ജാതി ഉപയോഗിക്കുന്നു, അവര് സംസാരിച്ചിട്ടല്ല അത് ഉപയോഗിക്കുന്നു. എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ കക്ഷി പറയണം ഞങ്ങൾ ഇന്ന ജാതിയുടെ ആൾക്കാരാണെന്ന് ആരും പറയത്തില്ല. മറിച്ച് അവര് സംസാരിക്കാതെ ഗൂഢമായിട്ടാണ് കക്ഷിരാഷ്ട്രീയത്തിൽ ജാതി ഉപയോഗിക്കുന്നത്. അപ്പൊ സംസാരിക്കാതെ നിലനിർത്താനുള്ള വഴിയോ അവർക്കുണ്ട്. അപ്പൊ സംസാരിക്കുന്നതുകൊണ്ടല്ല അത് നിലനിർത്തുന്നത്. ഇനിയിപ്പോ നിലവിലിരിക്കുന്ന ഏതെങ്കിലും സാധാരണഗതി കക്ഷികൾ ഒരിക്കലും പറയത്തില്ല ഞങ്ങൾ ഇന്ന ജാതിയുടെ കക്ഷിയാണ്, കാരണം എല്ലാവരുടെ വോട്ടും വേണം. പക്ഷെ നിഗൂഢമായവരെന്ത് ചെയ്യും? ഓരോ ജാതിയോടും പറയും ഞങ്ങൾ നിങ്ങളുടെ ജാതിയുടെ താല്പര്യത്തിന് നിൽക്കുകയാണ്, നിങ്ങളുടെ ജാതിയുടെ ആൾക്കാരാണ് എന്ന് പറയും. അപ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് നിഗൂഢമായിട്ടാണ് അത് പറയുന്നത്. പുറമേ സംസാരിക്കില്ല, പുറമേ അവർ പറയും എന്താണ് ജാതിരഹിതം മതേതരം എന്നൊക്കെ പറയും. നിഗൂഢമായി ആന്തരികമായി അവരിതിനെ നിലനിർത്തുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ എല്ലാം, അവരുടെ അധികാരവും അവരുടെ സമ്പത്തും എല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിൽ അവർ പങ്കുവയ്ക്കുകയും ചെയ്യും. ജാതികൾക്കാണ് പങ്കുവയ്ക്കുന്നത്. അപ്പൊ പിന്നെ പരസ്യമായി പറയുന്നുമില്ല എന്നുള്ള ഇതും യാതൊരു പ്രസക്തിയും, അതൊക്കെ വെറുതെ പറയുന്നു. ജാതി പറയുന്നുണ്ട് നിലനിൽക്കുന്നു. അത് പറയുന്ന ആരാണെന്നറിയുമോ? ജാതി പറയുന്നുണ്ട് ജാതി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ആരാണോ ആത്മാർത്ഥമായിട്ട് ഈ ജാതിയെ നിഷേധിക്കാൻ വേണ്ടി ജാതിയെക്കുറിച്ച് പറയുന്നത്, അവരെ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആരെങ്കിലും ചിലപ്പോ എന്താണ് ജാതിയെ നിഷേധിക്കാൻ, ജാതി ഇല്ലാതാക്കാൻ, ജാതി നിർമാർജനത്തിന് വേണ്ടി എന്താണ് ജാതി പറയണമെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ജാതി പറയുന്നതുകൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മദ്യവർജനം എന്ന് പറയാൻ പറ്റില്ല. കാരണം മദ്യവർജനം എന്ന് പറയുന്നിടത്ത് എന്ത് പറയുന്നുണ്ട്? മദ്യം. അങ്ങനെ മദ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം മദ്യപിക്കും എന്ന് പറയാൻ പറ്റും. മദ്യപന്മാരെന്ന് പറയാൻ പറ്റും. ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അതൊക്കെ മദ്യവർജനം എന്ന് പറയുമ്പോൾ മദ്യത്തെ ഉറപ്പിക്കുകയാണ്. അപ്പൊ ജനങ്ങളെല്ലാം മദ്യപന്മാരാവും, അതുകൊണ്ട് മദ്യം പറയരുത് എന്ന് പറയരുതെന്ന് പറയും പോലെയാണ്. അപ്പൊ അത് അങ്ങനെ ആരെയും പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? മദ്യവർജനം എന്ന് പറയുന്ന ആശയം വരാൻ പാടില്ല. ഈ മദ്യവർജനം എന്ന് പറയുന്ന ആശയം വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? ആരാണ്? അല്ല, മദ്യക്കച്ചവടക്കാരാണ്. മദ്യപാനി എന്ന് പറയുന്ന അതിൽ പെട്ടുപോകുന്നവരാണ്. അതിന്റെ ലാഭം എന്ന് പറയുന്ന ആർക്ക്? മദ്യക്കച്ചവടക്കാരാണ്. അല്ല, മദ്യം കുടിക്കുന്നവനല്ല, അവനതീ വീണ് പോവുകയാണ്, അവനതിൽ അഡിക്റ്റായി പോവുകയാണ്. പക്ഷെ ഇതിന്റെ ലാഭം മുഴുവൻ പോകുന്നവർക്ക്, മദ്യവാദിയെ സംബന്ധിച്ചുള്ള ജീവിതത്തിൽ എന്താണുള്ളത്? അവനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി എല്ലാത്തിൻ്റെയും നാശം, നഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ മുഴുവൻ ലാഭം കിട്ടുന്നവർക്കാണ്, മദ്യം കച്ചവടം ചെയ്യുന്നതാണ്. അപ്പൊ അവനിത് പറയും, മദ്യവർജനം എന്ന് പറയരുത്, മദ്യം എന്ന് പറയുന്ന പദം ജനങ്ങളിൽ മദ്യപാന ആസക്തി ഉണ്ടാക്കുമെന്നൊക്കെ പറയും. അതുപോലെയാണ് ഈ ജാതിയുടെ കാര്യത്തിൽ. ഈ ജാതി എന്ന് പറയുന്നത് പറയരുത് എന്ന് പറയുന്നവൻ ജാതി ഉപയോഗിക്കുന്നവനാണ്. അപ്പൊ ജാതി ആരായിരുന്നു ഉപയോഗിക്കുന്നത്? ജാതിയുടെ ശ്രേഷ്ഠതയായിട്ടൊന്നും ഒരു ബന്ധം. ജാതി എന്ന് ആരാണ് ഉപയോഗിക്കുന്നത്? കക്ഷി രാഷ്ട്രീയം എന്ന് പറയും. അവരായിരുന്നു ഉപയോഗിക്കുന്നത്. അവർക്കതുകൊണ്ട് നേട്ടമുണ്ട്. പക്ഷെ അവർ പുറമേ വന്നിട്ട് എന്ത് പറയും? ജാതിരഹിത സമുദായം, മതരഹിത സമുദായം എന്നൊക്കെ പറയും. ആന്തരികമായിട്ട് അവരെന്ത് ചെയ്യും? ജാതി വിഭാഗങ്ങളുമായിട്ട് അവിശുദ്ധമായ ബന്ധങ്ങളുണ്ടാവും. പറഞ്ഞില്ലേ, ഈ ജാതീയത എന്ന് പറയുന്ന ഗോത്രീയതയാണ്. അത് മനുഷ്യരിൽ ഇങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ട് അവൻ്റെ ഉള്ളിൽ കയറി പിടിച്ചു പോയതാണ്, രക്തത്തിൽ പിടിച്ചു പോയത്. അത് കുറേയൊക്കെ ജനറ്റിക്കലാണ്. അല്ല, അങ്ങനെ ഒരു വിചാരം വരും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന ജാതിക്കാരനാണ് എന്നുള്ളൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ വരും. അങ്ങനെ വന്നുകൊണ്ടേ കൽപ്പിച്ചുണ്ടാക്കുന്നതല്ല, അവൻ്റെ ജീനിൽ തന്നെ അത് എത്രയോ തലമുറകൾ കടത്തിവിട്ടതാണ്. അതാണ് ഗോത്രീയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് മനുഷ്യരിലിരിക്കുമ്പോൾ ഒരു മനുഷ്യരെ ജാതിയുമായി സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സൗകര്യമാണ്. അപ്പൊ ജാതിയുമായി എല്ലാവരെയും സംഘടിപ്പിക്കാം. കാരണം അവിടെ സംഘടിപ്പിക്കുന്നതിന് അധ്വാനത്തിൻ്റെ ആവശ്യമാണ്. മറ്റേതെങ്കിലും തരത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കണമെങ്കിൽ സംഘടിച്ച ആളെ കിട്ടത്തില്ല. ജാതി മതം ഇതിൻ്റെയൊക്കെ പേരിൽ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം അതവൻ്റെ രക്തത്തിലുള്ളതുകൊണ്ടാണ്. അങ്ങനെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഗുണമാർഗം ഉണ്ടാകുന്നത് ആർക്കാണ്? ഇല്ല, അതിൻ്റെ സംഘാടകർക്കാണ് ഉണ്ടാകുന്നത്. ആരാണോ സംഘടിപ്പിക്കുന്ന അവർക്കാണ് അതിൻ്റെ നേട്ടം വരുന്നത്. അവരാണ് പിന്നെ ഈ കക്ഷി രാഷ്ട്രീയങ്ങളുമായിട്ട് അവിശുദ്ധ ബന്ധങ്ങളുണ്ടാകുന്നത്. എപ്പോഴും ഇതിൻ്റെയൊക്കെ ഗുണഭോക്താവ് എന്ന് പറയുന്ന എപ്പോഴും ഒരു ചുരുക്കം, ഒരു ചെറിയ വിഭാഗമാണ്. അവരായിരിക്കും അതിൻ്റെ ഗുണങ്ങളെല്ലാം. അതിൽ പെട്ടിരിക്കുന്നവർ എല്ലാ ഈ സംഘടനകളും സംഘടിത വിഭാഗങ്ങളും ഒരു അടിമ വിഭാഗമുണ്ടാവും, ഒരു യജമാന വിഭാഗമുണ്ടാവും. ഏത് സംഘടന എടുത്താലും നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾ അതിന് കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ബാനർ എഴുതാനും കണക്കുന്നതാണ് അടിമ വിഭാഗം. കൃത്യമായ സമയത്ത് സ്റ്റേജിൽ കയറി വന്ന് പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവരാണ് യജമാന വിഭാഗം. അവരൊരിക്കലും വേർക്കത്തില്ല, അവരുടെ വേർക്കുന്നത് ഈ പ്രസംഗത്തിലേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ നേട്ടം കൊയ്യുന്നവരാണ് യജമാനന്മാർക്കാണ്. ഇവർക്ക് എന്തെങ്കിലും കിട്ടും, അവർക്കത് മതി. അവർക്ക് എന്തെങ്കിലും തുച്ഛമായ നേട്ടങ്ങളുണ്ടാകും, അധികാര സമ്പത്ത്. ചിലർക്ക് സമ്പത്ത് വേണ്ട, അധികാരം മതി. ചിലർക്ക് സമ്പത്തും അധികാരവും വേണ്ട, യശസ് മതി, കീർത്തി, സ്റ്റാറ്റസ് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഈ കൊടി പിടിക്കാൻ പോകുന്ന ഒരുത്തൻ്റെ ഒരുത്തന് ആ ടോപ്പിലിരിക്കുന്നവൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവും സമൂഹത്തിൽ. അതുമാത്രം മതി, അവൻ വളരെ ത്യാഗിയായിരിക്കും, പണം സമ്പാദിക്കത്തില്ല ഒന്നും ചെയ്തില്ല. പക്ഷെ അവൻ ആഗ്രഹിക്കുന്ന ആ സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പൊ എപ്പോഴും യജമാന വിഭാഗത്തിനായിരിക്കും ഇതിൻ്റെ നേട്ടം. അപ്പോ അവരെന്ത് ചെയ്യും, ഇതിനെ നിലനിർത്താൻ ശ്രമിക്കും. കാരണം ഇല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് മറ്റു പല അധികാരമില്ല, പവർ എല്ലാം നഷ്ടപ്പെടും. അപ്പൊ അവരിതിനെയൊക്കെ നിലനിർത്താൻ ശ്രമിക്കും. അങ്ങനെ സമൂഹത്തിൽ ഇതൊക്കെ ഓന്തിനെ പോലെ നിറം മാറി നിലനിൽക്കുന്നു. അത് അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ അംഗീകരിച്ചു പോവുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൈ ഉയർത്തിയിട്ട് കീ ജയെന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലില്ല ഞാൻ അടിമയാണെന്നുള്ള വിചാരമാണ്. എനിക്ക് മേലൊരു യജമാനുണ്ടെന്നുള്ള വിചാരമുണ്ട്. ആ വിചാരം കൊണ്ടല്ല വിളിക്കും, അതങ്ങനെ സംഭവിക്കും. അതൊക്കെ മനുഷ്യന് മാറി വരണമെങ്കിൽ അവന് ശരിയായ എന്താണ് വിദ്യാഭ്യാസം ആവശ്യമാണ്. മനുഷ്യന് ശരിയായ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യ ബോധം എന്താണെന്നുള്ള അവൻ തിരിച്ചറിയുന്ന കാലത്തെ അവൻ ഇതിൽ നിന്നൊക്കെ മാറി അവൻ ആരുടെയും ഒന്നിൻ്റെ അടിമയാകാതിരിക്കണമെങ്കിൽ അവന് ശരിക്കും അവൻ്റെ സ്വാതന്ത്ര്യ ബോധം അവൻ തിരിച്ചറിയും, ശരിയായ അവൻ്റെ സ്വത്വം ഉണ്ടെന്ന് അവൻ തിരിച്ചറിയും. അപ്പോൾ അവൻ പിന്നെ അവന് കിട്ടില്ല ഇതിനൊന്നും. പക്ഷെ അങ്ങനെയുള്ള വിദ്യാഭ്യാസം സമൂഹത്തിന് കൊടുക്കത്തില്ല, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് പറഞ്ഞു വന്ന എന്താണ് ഈ പറയുന്ന ഈ ജാതി എന്ന് പറയുന്നത് ഇന്നും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, അത് പറയേണ്ട കാര്യമാണ്, നിഷേധിക്കേണ്ട കാര്യമാണ്, അതിൻ്റെ സ്വാധീനത്തെ തിരിച്ചറിയേണ്ടതാണ്. അതിൻ്റെ പ്രസക്തിയൊന്നും നഷ്ടപ്പെട്ടില്ല. നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഒരു ഒളിയമ്പാണ്. ശരി.